ഇരുപത്തിരണ്ടാം ദശകം. അജാമിളാഭിഖ്യധരാസുരൻ പുരാ ഗൃഹസ്ഥധർമ്മങ്ങൾ മുറയ്ക്കു ചെയ്യവേ താതാജ്ഞയാലെത്തി വനത്തിലെന്തിനോ കണ്ടാൻ മതോന്മാദമിയെന്ന വേശ്യയെ സ്വതേ മഹാശാന്തനവൻവശത്തിലായി കൃത്യങ്ങൾ തെറ്റിച്ചുരമിച്ചു തന്നിയിൽ അധർമ്മിയായി വാണു തവാഭിധാനനാം സുതങ്കലേറീരതി വൃദ്ധനാകവേ ഹാ മൃത്യുകാലത്തിലണഞ്ഞു രണ്ടുപേർ ഭയങ്കരന്മാർ യമദൂതർ പേടിയാൽ പണ്ടുള്ളതൻ വൈഷ്ണവഭക്തി മൂലമായി വിളിച്ചു നാരായണ എന്നു പുത്രനെ ആ ദുർമതിക്കുള്ളിലുദിച്ചുയർന്നതാം ഭവാൻ്റെ നാമാക്ഷരവൈഭവത്തിനാൽ കാണായി മുന്നിൽ തവദൂതർ നാലു കൈയിണങ്ങി പീതാംബരരായി മനോജ്ഞരായി ബന്ധിച്ച് ഇഴയ്ക്കും യമദൂതരെ തടഞ്ഞുയർന്ന ശബ്ദം വിടുവിൻ തുതിയരാൽ തടഞ്ഞവാറേ അറിയിച്ചു യാമ്യരും പാപങ്ങളൊട്ടേറെ അവങ്കലുള്ളതായി പാപത്തിനായി പരിശാന്തി പിന്നെയും ഹേ വിജ്ഞരെ ശിക്ഷയിവന്നു നൽകയോ പാപോപശാന്തിജ്ഞതയറ്റുപോയിതോ ചോദിച്ചു ഹേ ദേവഭവാൻ്റെ ആളുകൾ ശ്രുതിസ്മൃതി പ്രോക്ത മഹാവ്രതങ്ങളാൽ പാപം നശിച്ചാലും അതിൻ്റെ വാസന നിൽക്കും ഭവത്സേവയിൽ രണ്ടു മറ്റുപോം മഹാപ്രഭോ ചൊല്ലി ഭവാൻ്റെ ആളുകൾ സ്വജന്മലക്ഷങ്ങളിൽ ആചരിച്ചതാം പാപങ്ങളിൽ ഭാഗ്യയുതന്നു തീർന്നുപോയി ഇവൻ ഭയപ്പെട്ടു ജപിച്ചുപോൽ ഹരേ പറഞ്ഞി ദേവം ഭവതീയ പുരുഷർ മുകുന്ദനെ വാഴ്ത്തുകിലേതു മട്ടിലും ദഹിപ്പു പാപങ്ങൾ മഹത്ത് അതത്രമേൽ ഉണക്കിലയ്ക്ക് അഗ്നിഗതത്തിനൌഷധം കണക്ക് ചൊന്നാർ ഭവതീയ പുരുഷർ ശ്രവിച്ചിതെല്ലാം യമദൂതർ പോകവേ ഭവത്ഭടന്മാരും അദൃശ്യരായി പോൽ നിന്നെ സ്മരിച്ചൊട്ടു വസിച്ചു പിന്നെയും വൈകുണ്ഠമേറി ഹരിദൂതരാലവൻ സ ഭൃത്യരോതി കഥ കേട്ടു കാലനും ഭവജന ജനത്തിങ്കലണഞ്ഞു പോകല എന്നോതി തൻ ഭൃത്യരുടാ വിധത്തിൽ നീ പാലിച്ചുകൊൾകന്നെ മരുൽപുരേശ്വരാ.